ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവ് ചാർത്തിയ പോലെ തന്നെ പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ ഉളിർ പകർന്നു പോകുവതാരോ തെന്നലോ തെന്തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ ഉളിർ പകർന്നു പോകുവതാരോ കാറ്റു തലോടിയ പോലെ നൂറാതിരതൻ കാട്ടുളിരാടിയ പോലെ താഴമ്പു കാറ്റു തലോടിയ പോലെ നൂറാതിരതൻ കാട്ടുളിരാടിയ പോലെ തുന്നത്തെ വിളക്കു തെളിക്കും കയ്യാ ജനത്തിൽ ചാന്ത് തൊട്ടതുപോലെ ചാന്ത് തൊട്ടതുപോലെ കണ്ണി പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ പുളി പകർന്നു പോകുവതാരോ തെന്നലോ തെന്തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ കണ്ണി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ ഒളി പകർന്നു പോകുവതാരോ ിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറി ഈറനാമൊരിന്തു കിരണം പൂവു ചാർത്തിയ പോലെ പൂവു ചാർത്തിയ പോലെ കണ്ണി പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ പകർന്നു പോകുവതാരോ തെന്നലോ തെന്തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ കണ്ണി പൊങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ പുളി പകർന്നു പോകുവതാരോ